യേശുവേ നീ കേൾക്കുകേ നിന്നരികിലെന്നെ നിൻ വരവത് നോക്കി ഞാൻ പാർത്തിടുന്നേ എൻ പാർത്ഥിവനെ എന്നും ഓർത്തിടുന്നേ നിൻ വരവത് നോക്കി ഞാൻ പാർത്തിടുന്നേ എൻ പാർത്ഥിവനെ എന്നും കാത്തിടുന്നേ കണ്ണുനീരിൻ താഴ്വരയിൽ ഉള്ളം നീറും വേളകളിൽ കണ്ണുനീരിൻ താഴ്വരയിൽ ഉള്ളം നീ ും താഴ്വരയിൽ കുളം നീ.